ദശദിക്ഷുനിരീക്ഷന്തി പ്രക്ഷിതാരം നിജം വപുഃ വീജ്യമാനാ ശതസ്ത്രീഭിർബോധ്യമാനാ മുഹുർമുഹുഃ. ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജം വപുഃ. ദശസ്വപി ദിക്ഷു നാമ അഷ്ടദിശ യഥാ പൂർവം ആജ്ഞേയം പൂർവ ആജ്ഞേയ ഇത്യാദയോ ദിശാഹ ഭവന്തി താൻ വിഹായ ഉപരി ച അധഃ സർവത്രാപി നിരീക്ഷന്തി. കസ്യ നിരീക്ഷന്തി? കസ്യചിത് സ്വസ്യ ജനസ്യ വപുഷഃ രക്ഷിത രക്ഷിതുഃ വപുഷഃ നിരീക്ഷന്തീം പ്രതീക്ഷന്തീം സർവത്രാപി പശ്യന്തി ആസീത് സ. വീജ്യമാനാ ശതസ്ത്രീഭിഃ, ശതഭിഃ സ്ത്രീഭിഃ വീജ്യമാനാ നമ വ്യജനേന സേവ്യമാനാ വായുനാ തജ്ജനിതേന ശീതലീക്രിയമാണാ ബോധ്യമാനാ മുഹുഃ മുഹുഃ നമ തൈഃ താഭിഃ ആശ്വാസ്യമാനാ പുനഃ പുനഃ തത്ര ദൃഷ്ടാമയാ